മോഹിനി ചന്ദന മുകിലുകൾ വന്നു തലോടും മംഗളയാമിനി യമുനയിലുടരും പൊന്നോളത്തിൻ കൊലുസണിഞ്ഞവളെ യമുനയിലുടരും പൊന്നോളത്തിൻ കൊലുസണിഞ്ഞവളെ ഹൃദയം തന്നിൽ കണ്ണിനെ മാത്രം ചേർത്ത് വെച്ചവളെ ും നിത്യസുഖം